അഭ്യയാനംഭമാത്രേ ട്ടിലോപ സ്വയം പ്രാതിക പൗനഃപുനിക സ്വയം ച പ്രാതശ്ച ദ്വന്ദ്വസമാസം സ്രായം പ്രാതർ ശബ്ദം അതിൽ നിന്ന് ഏ സൂത്രം പ്രവർത്തിക്കുന്നു കാലാഷ്ഠി കാലവാചക ശബ്ദമുണ്ടോ സായം സന്ധ്യ പ്രാതഃ പ്രഭാതം ഇപ്പൊ കാലവാചക ശബ്ദമായതുകൊണ്ട് അതിൽ നിന്ന് ഠഞ്ഞു വന്നു സായം പ്രാതർ ഠഞ്ഞ് സായം പ്രാദർഭവ എന്ന് വിഗ്രഹിക്കുന്നു. ഇക വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു അഭ്യയാനാം ഭമാത്രേ ടിലോപ എന്ന് വെച്ചാൽ അഭ്യയങ്ങൾക്ക് ഭമാത്രേ എന്ന് പറഞ്ഞാൽ മുഴുവൻ എല്ലാ സ്ഥലത്തും സർവത്ര ഭസഞ്ജ്ഞായാം ടിലോപ ടീക്ക് ലോകം വരുന്നു. അപ്പൊ പിന്നെ എന്ത് ശേഷിക്കുന്നു? സ്രായം അരുപോയി ടസീക വന്നു സ്രായം പ്രാതിക്ക സായം പ്രാതർ ഭവ എന്നർത്ഥം. എന്നുവെച്ചാൽ വൈകുന്നേരവും രാവിലെയും ഭവിക്കുന്നത് ഉണ്ടാകുന്നത് പൗനഃപുനിക പുനിക പുനഃപുനഭവ പുനര് അവ്യയമാണ്. സർവസ്യുദ്ധ്യേ നിത്യവീപ്സ്യോഹോ എന്ന് പറയുന്ന അധികാരത്തിൽ ഇനി എട്ടാം അധ്യായത്തിൽ സൂത്രം വരും. അവിടെ ദ്വിത്വം വിരിക്കണം, ഒരു ശബ്ദത്തെ ഇരട്ടിക്കും. അങ്ങനെ പുനഃശബ്ദം ഇരട്ടിച്ചാണ് പുനഃപുന ഈപ്സാർത്ഥത്തിൽ വീണ്ടും വീണ്ടും എന്നുള്ള അർത്ഥത്തിൽ ഇരട്ടിച്ച് പുനഃശബ്ദം രണ്ടായി പുനഃപുന. അപ്പൊ എന്തായി പുനര് പുന അവിടെ എന്തോരും എന്താണ് പുനര് പുനഃ അതിന്റെ ഇടയ്ക്ക് എന്ത് വരുന്നു? എങ്ങനെ എങ്ങനെ വരുന്നു വിസർഗം? ചാദ് വിസർഗ. ഇപ്പൊ എന്തായി പുനഃ പുനര് കാലവാചകമാണ് കാദാർഢഞ്ഞ് വന്നു ഢഞ്ഞിലെ ഞിത്തായുണ്ടെന്ന് വരുന്നു. ഇവിടെ ആദ്യവൃത്തി വരുന്നു പൗന പുനിക ഇക വന്നു ടിലോപിച്ചു പുനര് അരുപോയി പുനിക പൗനപ്പുനിക വീണ്ടും വീണ്ടും ഭവിക്കുന്നതെന്നർത്ഥം. സ്വയം പ്രാതികാന്നിടത്തും ആദ്യവൃത്തി വരാം, പക്ഷെ ഒരു വ്യത്യാസം വരുന്നില്ല. ഇവിടെ ഉകാരത്തിന് വൃത്തി വന്നപ്പോൾ ഒന്നു പ്രാവൃഷ ഏണ്യ പ്രാവൃഷ് പ്രാവൃഷ ശബ്ദം പ്രാവർഷ വർഷകാലവും അർത്ഥം. പ്രാവൃഷ ശബ്ദത്തിൽ നിന്ന് എന്ത് പ്രത്യം വരുന്നു? എണ്യപ്രത്യം വരുന്നു. പ്രാവൃഷ എണ്യ വരുന്നു പ്രാവൃഷ ഏണ്യ അകാരല്ല വെച്ച് കഴിഞ്ഞാൽ എന്ത് വരുന്നു? പ്രാവർഷേണ്യ ബാലാകഹ. പ്രാവർഷേണ്യം ബാലാകഹ എന്ന് വെച്ചാൽ എന്താണ്? മേഘം. പ്രാവർഷേണ്യം എന്ന് വെച്ചാൽ മേഘം എന്നാണ്. മഴക്കാലത്തുണ്ടാകുന്നതാണ് മേഘം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പ്രാവൃഷ ശബ്ദത്തിൽ നിന്ന് എണ്യപ്രത്യം വരുന്നത് തത്ര ജാത ഒഴികെയുള്ള അർത്ഥത്തിലാണ്. ശേഷികാർത്ഥത്തിൽ വന്നാലും തത്ര ജാത എന്ന് പറയുന്ന അർത്ഥത്തിൽ വരത്തില്ല. കാരണം തത്ര ജാത കഴിഞ്ഞിട്ട് പ്രാവൃഷ്ഠ ഒരു സൂത്രമുണ്ട്. പ്രാവൃഷിക എന്ന രൂപം വരുന്നുണ്ട്. അത് ജാതാർത്ഥത്തിലാണ്. മഴക്കാലത്ത് ഉണ്ടാകുന്ന ഏതിനേയും പറയാം എന്താണോ? പ്രാവർഷിക. അതുകൊണ്ട് ജാത ഒഴികെയുള്ള അർത്ഥത്തിലേ എന്ത് വരത്തുള്ളൂ? പ്രാവർഷ എണ്ണി. അത് വിശേഷിച്ചുകൊണ്ട് അത് ഇതിന്റെ അപവാദമാണ്. ഇതില് പോറ്റിസാരേതാണ്? പോറ്റിസാരേതാണ് ജാതാത്യർത്ഥത്തിൽ നിന്നാണ്. ജാതാദ്യ അർത്ഥത്തിൽ പ്രാവൃ ശബ്ദത്തിൽ നിന്നും ഏണ്യ എന്ന പ്രത്യയം വരുന്ന നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലേ എന്നറിയത്തില്ല. ഇതില് തത്ര ജാത എന്ന് പറയുന്ന ഒന്നില്ല അല്ലേ? ഉണ്ടല്ലോ തത്ര ജാത. അടുത്ത് ഉണ്ടോ? അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ടെന്നാണ് പ്രാവൃഷ. അപ്പൊ ഇവിടെ നേരത്തെ മുന്നെന്താണ്? പ്രാവശ എണ്യ. അടുത്തു വന്നെന്താണ്? പ്രാവശ്ഷ്ടപ്പ്. പട്ടപ്പ് വരുന്ന ജാതാർത്ഥത്തിൽ വരത്തില്ല. അതിങ്ങനെ എഴുതി പോകുമ്പം ശ്രദ്ധിക്കാതെ എഴുതി പോകുന്നതാണ്. അറിയാൻ വയ്യാത്തോണ്ടായിരിക്കില്ല, അബദ്ധം വരുമല്ലോ. ഇവിടെ അബദ്ധമായി കണക്കാക്കിയാൽ മതി. പക്ഷെ പഠിക്കുന്നവർ തിരിച്ചറിയണം, വ്യത്യാസം തിരിച്ചറിയണം. പ്രാവശ്യഷ്ടപ്പ് ജാതാർത്ഥത്തിൽ വരുന്നതുകൊണ്ട് പ്രാവശ്യ ജാതാർത്ഥത്തിൽ വരുന്നില്ല. വ്യക്തമായി ധരിക്കും. അതുപോലെ തന്നെ അഭയാനാഭമാത്രേട്ടി ലോക, ഇത് അനിത്യമാണ്. അതിന്റെ പ്രയോജനം വരുന്നത് ശാശ്വതിക ശബ്ദം ശ്രദ്ധിക്കാൻ. ശാശ്വത് ശബ്ദത്തിൽ നിന്ന് ഠഞ്ഞു വന്നിട്ട് ആദിവൃത്തി വന്നിട്ട് എന്ത് വരും? ശാശ്വതിക എന്ന് വരും. അവിടെ അഭയാനം ഭമാത്രട്ടി ലോകം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ശാശ്വത ശബ്ദത്തിന്റെ അത്ത് ലോപിച്ചു ലോകം വരും. അത്ത് ലോപിച്ചു കഴിഞ്ഞാൽ ശാശ്വതിക ശബ്ദം ശ്രദ്ധിക്കുക. ഇതൊരു വ്യാകരണത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു ശബ്ദമാണ് ശാശ്വതിക. അങ്ങനെ വരാമോ? വരാൻ പാടില്ല. ചിലരുടെ അഭിപ്രായത്തിൽ ശാശ്വത തന്നെ വരാൻ പാടുള്ളൂ. ശശ്വത്ഭവ ശാശ്വത അണ്ണ് വന്നിട്ട് ശാശ്വത തന്നെ വരാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ശശു കാരണം അവർ പറയുന്നത് ശശ്വത ശബ്ദത്തിൽ നിന്ന് ഠഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഭയാന ലോപിച്ചിട്ട് എന്തുവരും? ശാശ്വതിക വരത്തില്ല. ശാശ്വതിക വരത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഠഞ്ഞു വരാൻ പാടില്ല. പക്ഷെ വരും. ശാശ്വതിക ശബ്ദവും ശ്രദ്ധിക്കും. യോഗി എന്തുകൊണ്ട് അഭയാനം ഭമാത്രട്ടി ലോപ അനിത്യമായി? അതിന് കാരണം ബാഹ്യശബ്ദം ശ്രദ്ധിച്ചാണ്. എങ്ങനെയാണ് ബാഹ്യശബ്ദം ശ്രദ്ധിച്ചത്? ബഹിഷട്ടി ലോപോ എഞ്ഞിച്ച ബഹിശബ്ദത്തിൽ നിന്ന് എഞ്ഞു വിധിച്ചിട്ട് ടിലോപം വിരിച്ചു. അഭയാനം ഭമാത്രട്ടി ലോപ എന്നൊരു നിയമം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ടിലോപം വിരിക്കുന്നു? ബഹിഷട്ടി ലോപം പറയേണ്ട കാര്യമില്ലല്ലോ. ബഹിഷ എഞ്ഞെന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ബൈ ശബ്ദത്തിൽ നെഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ വാർത്ത പ്രകാരം അഭിയാനം ഭമാത്രേ ത്രിലോകം, ത്രിലോകം വന്നിട്ട് ബാഹ്യ വന്നോളും. പക്ഷെ അവിടെ പ്രത്യേകം എന്ന് പറഞ്ഞു, ബഹിഷ ടിലോകോ എഞ്ഞിച്ച, അത് ജ്ഞാപകമാണെന്ത്, അമ്മയാനാം ഭമാത്ര ടിലോക അനുത്യമാണ്, ശാശ്വതിക ശബ്ദം സാധുവാണ്. അതുപോലെ ശാശ്വത ശബ്ദവും വരെ സിദ്ധാന്തം വന്നില്ല, അതിനെ കുറിച്ച് ചർച്ച വരും. അടുത്ത് വരുന്നത് സായം ചിരം ബ്രാഹ്മേ പ്രഗേ അവ്യേഭ്യ ചുട്ടിലോ തുട്ടിച്ച, അതുവരെ എല്ലാരും വായിച്ച അവിടെ വന്നപ്പോ എന്താ അവ്യേ അവ്യേഭ്യുട്ടുലോ അവ്യേഭ്യ രണ്ട് പ്രത്യേകങ്ങളാണ്, ആണ് സായം ഇത്യാദി ചതുർഭ്യോ അവ്യേഭ്യസ്ത കാലവാജിഭ്യ ട്യുട്ടുലോ സ്തഹ തയോഹോ തുട്ടിച, സായന്തനം ചിരന്തനം പ്രാഹ്നേ പ്രഗേ അനയോരേതന്തത്വം നിപാത്യതേ, പ്രാഹ്നേതനം പ്രഗേതനം ദോഷാതനം. ഇവിടെ സൂത്രത്തിൽ പറയുന്നത് സായം ചിരം പ്രാഹ്നേ പ്രഗേ നാല് ശബ്ദങ്ങൾ, അത് കഴിഞ്ഞ് പറയുന്ന അവ്യേഭ്യ എന്ന് പറയുന്നതുകൊണ്ട് ഏത് അവയവം എടുക്കാം, ഇതെന്നാണ് പ്രത്യേകങ്ങളെ വിധിക്കുന്നത്. അതില് സായം ചിരം പ്രാഹ്നേ പ്രഗേ ഇതെന്നാലും അവ്യയമാണെങ്കിൽ പിന്നെ അവ്യേഭ്യ എന്ന് പറയേണ്ട, അവ്യേഭ്യ എന്ന് പറഞ്ഞിട്ട് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? അവ്യേഭ്യ എന്ന് വെച്ചാൽ മതി, അവ്യേഭ്യ ചുട്ടിലോ തുട്ടിച്ചാന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ശരിക്കും സായം ചിരം പ്രാഹ്നേ പ്രഗേ നാലും അവ്യയങ്ങളാണ്. പക്ഷെ ഇവിടെ നാലും അവ്യയങ്ങൾ അല്ല. ഇവിടെ അവ്യയങ്ങളല്ല, അതുകൊണ്ട് വിഗ്രഹിക്കുമ്പോ എങ്ങനെ വിഗ്രഹിക്കണം? സായ ശബ്ദം, അകാരാന്ത സായ ശബ്ദം, സായേ ഭവ, സായം ഭവ എന്നല്ല, ചിര അകാരാന്ത ശബ്ദം ചിരേ ഭവ. പ്രാഹ്ണ ഭവ, പ്രാഹ്ണേ ഭവ, പ്രഗേ ഭവ. പ്രഗേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രാഹ്ണയും പ്രഗയല്ല, അങ്ങനെ ധരിച്ചു കളയരുത്. പ്രാഹ്ണ എന്ന് പറയുന്ന അകാരാന്തത്തിന്റെ സപ്തമിയാണെന്ത്, പ്രാഹ്ണേ. ഇവിടെയുണ്ട് പ്രാഹ്ണേ എന്ന് പറയുന്ന, അത് സംഗതി വേറെ. പ്രഗേ എന്ന് പറയുന്ന അകാരാന്തത്തിന്റെ സപ്തമിയിലാണ് വിഗ്രഹിക്കേണ്ടത്. എങ്ങനെ? പ്രഗേ ഭവ, ഇത് എല്ലാം വേറെ. അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, സായം ചിരം പ്രാഹ്ണേ പ്രഗേ ഈ നാലിലും സായം എന്ന് പറയുന്നിടത്ത് മകാരാന്തത്തെ നിപാതനം ചെയ്തു. എന്നുവെച്ചാൽ പരത്തിൽ പ്രത്യേകം വരുമ്പം പൂർവ്വത്തിൽ മകാരാന്തത്തെ നിപാതനം ചെയ്തു. ചിരം എന്ന് പറയുന്നിടത്ത് പരത്തിൽ പ്രത്യേകം വരുമ്പോൾ പൂർവ്വത്തിൽ മകാരാന്തത്തിൽ. പ്രാഹ്ണ ശബ്ദത്തിന്റെ പരത്തിൽ പ്രത്യേകം വരുമ്പോൾ എന്ത് ചെയ്തു? ഏകാരാന്തത്തെ നിപാതനം ചെയ്തു. പ്രഗ എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്തു? നിപാതനം ചെയ്തു. അങ്ങനെ നിപാതനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വിഗ്രഹിക്കുന്ന ശബ്ദങ്ങളെല്ലാം അകാരാന്ത ശബ്ദങ്ങളും പ്രത്യേകം വരുമ്പോ എല്ലാം എന്തായി? രണ്ടെണ്ണം മകാരാന്തവും രണ്ടെണ്ണം ഏകാരാന്തവുമായ ഒരു സർക്കസ് വ്യാഖ്യാതാക്കൾ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തും വലിയ തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ട്, നമ്മളിപ്പോ അങ്ങോട്ട് കടക്കണ്ട, കാരണം നമ്മൾ വയ്യാകരണന്മാരല്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഇതെല്ലാം അവ്യയങ്ങളാവും. ഈ മകാരാന്തം നിപാതം ചെയ്തതിന് അവ്യയമാവും, ആദേശം ചെയ്തതിന് അല്ല, അവ്യയമല്ല, നിപാതം ചെയ്തു അത്രയാണ്. നിപാതം ചെയ്ത അവ്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും സായം? വിഗ്രഹിക്കുമ്പോ എങ്ങനെ വിഗ്രഹിക്കണം? സായം ഭവ എന്ന് വിഗ്രഹിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, സായേ ഭവ. എന്തിനു വേണ്ടി? സൂത്രത്തെ രക്ഷിക്കണം. ഇത്രയും അഭ്യാസം കാണിക്കുന്നത് അല്ലെങ്കിൽ അവ്യഭ്യാസം മാത്രം മതി. എന്നുവെച്ചാ ഇപ്പൊ പാണിനി എന്താ അറിയത്തില്ല, അത്രയും അറിവില്ലാത്ത ആളാണ്, നമ്മളത്ര പോലും അറിവില്ലാത്ത ആളാണ് അല്ലല്ലോ. അപ്പൊ പാണിനിയുടെ അഭിപ്രായത്തിൽ സായം ചിരം ബ്രാഹ്മണേ പ്രക ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് സുബന്ധങ്ങളാണ്, അവ്യയങ്ങളല്ല, അവ്യയ ഭിന്ന സുബന്ധങ്ങളാണ് ആണ് പറഞ്ഞിരിക്കുന്നത്. സായം ഇത്യാദിഭ്യ ചതുർഭ്യോ പ്രത്യയം പറഞ്ഞ അതുകൊണ്ടാണ് നാലെണ്ണത്തിന് പ്രത്യയം പറഞ്ഞു. സായം തുടങ്ങിയ നാലെണ്ണത്തിൽ നിന്നും അവ്യേഭ്യസ്ഥ അവ്യയങ്ങളിൽ നിന്നും ഇതെല്ലാം എങ്ങനെയുള്ളതായിരിക്കണം? കാലവാചിഭ്യ, കാലവാചിയാണല്ല എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഇതല്ലാത്ത അവ്യയങ്ങളെ കൂട്ടാം. കാലാധ്വഞ്ഞിന്റെ അപവാദമാണ്, കാലാധ്വഞ്ഞിന്റെ ഉപവാദമാണ് എന്ന് ട്യൂയും ട്വില്ലും എല്ലാ ഇത്താണ് ലിത് സ്വരിതം, സ്വരത്തിലെ വ്യത്യാസത്തിന് വേണ്ടി മാത്രം, വേറെ പ്രയോജനമൊന്നുമില്ല. ടകാരം ഇത്താക്കി ഇരിക്കുന്നു. ഇവിടെ രണ്ട് പ്രത്യയങ്ങൾ പരത്തിൽ വിധിക്കുന്നു ഈ ശബ്ദങ്ങളുടെ അവയങ്ങളിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഒരു തുട്ടും വിധിക്കുന്നു. ഏതിനാ തുട്ട് വിധിക്കുന്നത്? പ്രത്യയങ്ങൾക്ക്. അപ്പൊ എവിടെ വരും? പ്രത്യയങ്ങളുടെ പൂർവത്തിൽ വരും. പ്രത്യയത്തിൽ ശേഷിക്കുന്ന എന്താണ്? യു. അതിനെന്ത് വരും? യുവരനാകുവാന വരും. അപ്പോ ഇവിടെ നോക്കുക, സായന്തനം അലവ് വിഗ്രഹം എങ്ങനെ വരും? അലൗകിക വിഗ്രഹം സായങ്ങി പരത്തിലെന്ത് വരുന്നു? ട്യു. രണ്ടിലേത് വന്നാലും കുഴപ്പമില്ല, യു ഇരിക്കുന്നു. സായങ്ങി യു. യുവിനെന്ത് വരുന്നു? യുവോ അനാകോ അന വരുന്നു. സായക്ക് എന്ത് വരുന്നു? മാന്തത്വം നിപാതനം ചെയ്തു. ഇപ്പൊ സായാമ് അന അനയ്ക്കെന്ത് വിരിക്കും? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യുവിനല്ല തൊട്ട് വരുന്ന, എന്തിനാണ്? അനയ്ക്കാണ്. അപ്പൊ സായമ് അന സായമ് തൻ അവിടെ എന്ത് വരും? അനുസ്വാരം സായം തന പ്രാതിസഞ്ജ സ്വതുത്പത്തി സായന്തനം. വൈകുന്നേരം എന്താണോ സംഭവിച്ചത് അതാണെന്ത്? സായന്തനം. ശേഷികാർത്ഥമാണേ, ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഏതർത്ഥം വേണോ എടുക്കാം, സൗകര്യം പോലെ എടുക്കാം. സായ സംബന്ധിയായിട്ടുള്ളത് അങ്ങനെ എടുക്കാം. വൈകുന്നേരവുമായി സൂര്യ അസ്തമയവുമായി ബന്ധപ്പെട്ടത് എന്തോ അതാണെന്ത്? സായന്തനം. ചിരന്തനം, ചിരം ഇവിടെ വന്നു. വിഗ്രഹം എങ്ങനെ വരും? ചിരേ ബാലക വിഗ്രഹം എങ്ങനെ വരുന്നു? തുട്ട് യു അണ യുവരനാകു അന സായ ചിര ചിര ചിര അന അനയ്ക്ക് എന്ത് വന്നു? തൊട്ട് വന്നു. അപ്പോ അന തന സായക്ക് എന്ത് വന്നു? ചിര അല്ല ചിരക്ക് എന്ത് വന്നു? മാന്തത്വം. ചിര എന്ന് പറയുന്നത് എന്തായി മാറി? ചിരം തന. അനുസാരം വന്നു കഴിഞ്ഞപ്പം ചിരന്തന പ്രാതിസ്ഥ്യം വന്നു. ചിരന്തനം അവിടെ വൃത്തി തന്നെ പറയുന്നു. പ്രാഹ്ണേ പ്രഗേ അനിയോരേതന്തത്വം നിപത്യത്തെ. പ്രാഹ്ണേ പ്രഗേ ഈ രണ്ടെണ്ണത്തിനും സ്വാമി ഇവിടെ അനുസ്വാരത്തിന് ശേഷം ഈ പരസവർണ്ണ വെച്ച് നാ വരുമല്ലോ. അനുസ്വാരസ്യ ഈ പരസവർണ്ണ വെച്ച് നായും കൂടി വീണ്ടും വരില്ലേ? അനുസ്വാരസ്യ ഈ പരസവർണ്ണ എവിടെ വരുന്നത്? അനുസ്വാരസ്യ ഈ പരസവർണ്ണ എവിടെയാ വരുന്നത്? എവിടെ വരുന്നു? അതിവിടെ വരൂ. അപദാന്തത്തിലാണ് വരുന്നത്. ഭാവദാന്തസ് എവിടെയും വരാം. പദാന്തം എവിടെ വേണമെങ്കിലും വരാം. ഇത് ഒറ്റ പദമായിട്ട് എടുക്കാൻ പറ്റും. ഇത് സമാസമാണോ? ഇത് സമാസം വന്ന എന്തിന്? രാമഭ്യാം. രാമശബ്ദത്തിന് പദസഞ്ജ ഉണ്ടോ? ഉണ്ട്. സമാസം വന്നോ അവിടെ? ഇല്ല. ഇങ്ങനെ വന്നു അവിടെ പദസഞ്ജ അങ്ങനെയാണോ വന്നത്? എന്താ കഥ? എങ്ങനെ സ്വാദിഷ്ടസർവനാമസ്ഥാനം? ഹലാദിപ്രത്യം പദം ഇരുന്നു കഴിഞ്ഞാൽ സ്വാദിഷ്ടജാദിഷു കപ്രത്യ അവദിഷു അസർവനാമസ്ഥാനേഷു പൂർവം. അതുകൊണ്ട് ഇവിടെയും ഹലാദിപ്രത്യം വരെ ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് പസഞ്ഞ വരും. യാദിഷ്ടജാദിഷു പൂർവത്തിന് ബസഞ്ഞ വരും. അതാണ് ആ സൂത്രത്തിന്റെ പ്രയോജനം. എത്ര സ്ഥലത്ത് വന്നു പ്രാഹ്ണേ പ്രഗയെ അനിയോരേതന്തത്വം നിപാത്യതേ. പ്രാഹ്ണ ശബ്ദം പ്രഥമ അഹ പ്രാന്ന എന്ന് പറഞ്ഞാൽ എന്താണത്? പൂർവാന്നം. ആദ്യത്തെ യാമം പ്രാഹ്ണ യാമം എന്നുള്ളതല്ല, അപരാന്നം പൂർവാന്നം. പൂർവാന്നം ഉച്ചക്ക് തൊട്ടു മുമ്പുള്ള യാമം. യാമം ഒന്നുമില്ലല്ലോ. ആ യാമം ഒന്നും പറയാം ആ സമയം. അപ്പൊ യാമം എന്ന് പറഞ്ഞാൽ ഒരു യാമോ രണ്ട് യാമോ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പറ്റില്ല. അത് അപരാന്നം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷവും പറയാം. അങ്ങനെയാണെങ്കിൽ പൂർവാന്നം ഏതായി? ഉച്ചയ്ക്ക് മുമ്പായി. അഹന്നം എന്ന് പറയുന്ന ഒരു പകലിനെ പറയാണ്. അതിന് പൂർവത്തിൽ വരുന്നത് പൂർവാന്നവും പിന്നീട് വരുന്നത് അപരാന്നം. അഹൻ ശബ്ദം വലിയ ഗുരുമാര പിടിച്ച ഒരു സാധനമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ പഠിച്ചത്? എന്നാണോ പഠിച്ചത്? നല്ല കഥയായി. അഹ്നി അഹനി അഹാനി അഹശബ്ദത്തിലെ സൂത്രം വന്നു. രോസുപി എന്താണ് വൃത്തി? അന്നോ രേവാദേശ നദുസുപി. സുമോർ നംസാർ ലുക്ക് വന്നു കഴിഞ്ഞാൽ നംസലിംഗത്തിന് എന്തോരു സുപ്പ് പരത്തില്ലാത്തതുകൊണ്ട് അഹൻ ശബ്ദത്തിന് രേഭം വന്ന് അഹഹ എന്ന് വരുന്നു. അഹൻ ഔവരിക്കും വേദസൂത്രം വരുന്ന അവിടെ പരത്തില് നംസകാശ ക്ലീബാദവങ്ങഹ ശീസ്യ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അയ്യോ പോയല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരുന്നാൽ ഇതൊക്കെ ഒന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇത് പോകും. സി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോരുന്നു വിഭാഷംഗിസ്യോഹോ പ്രകാരം എന്തോരുന്നു അകാരം ലോപിച്ചിട്ട് അഹ്നി അഹനി അല്ലോപല്ല അല്ല ഞാൻ വിഭാഷ വിഷയം എന്ന് പറഞ്ഞപ്പോ അല്ലോപാനു അല്ലോപാന എവിടെ വരുന്നത് അഹോഭ്യ എന്നുള്ളടത്താണ് നേരത്തെ പറഞ്ഞു വരുന്നത് അഹൻ അഹൻ നിത്യസ്യ പദാന്തേ അഹോഭ്യ എന്ന് പറയുന്നു അതുപോലത്തെ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ മറക്കുന്നതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം അതിൻ്റെ പേരിൽ ആർക്കും ഡിപ്രഷൻ വരേണ്ട കാര്യമൊന്നുമില്ല നോക്കിയാൽ ഓർമ്മയായിരിക്കും നോക്കിയില്ലെങ്കിൽ മറന്നു നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ എൻ്റെ കാര്യം എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ അസൂയപ്പെടുകയൊന്നും ചെയ്യരുത് ഇതെല്ലാവർക്കും അങ്ങനെയാണ് നോക്കിയാൽ ഓർത്തിരിക്കുമില്ലെങ്കിൽ മറന്നു ഞാൻ പിന്നെ പലതവണ നോക്കിയിട്ടുള്ളതുകൊണ്ട് കുറേയൊക്കെ ഓർമ്മ വരും എല്ലാം ഒന്നും ഓർമ്മ വരത്തില്ല പ്രാന്ന ഇവിടെ എന്താണ് പ്രാന്ന പ്രാന്ന എന്ന് പറയുന്നിടത്ത് അന്വന്യ ഏതേഭ്യ പ്രകാരം അഹൻ അന്ന ആദേശം വന്നിരിക്കുന്നതാണ് അത് പ്രാണ്ണാവുന്ന അന്നോ അതെന്താ പ്രകാരം നത്വം വരും അങ്ങനെ പ്രാണ്ണ ശബ്ദം വരുന്നു പ്രാഹ്ണ നകാരമാണ് ഹകാരത്തിന്റെ പകാരത്തിലിരിക്കുന്ന നകാരത്തിന് നത്വം വരാൻ സൂത്രം ഏതെങ്കിലും ഉണ്ടോ വരില്ല അതുകൊണ്ട് എന്തുവരുന്നു ഇവിടെ അന്നോ അതെന്താ നത്വം എന്ന് പ്രാണ്ണ ശബ്ദം ശ്രദ്ധിക്കും ആ പ്രാണ ശബ്ദത്തിൽ നിന്ന് അതൊക്കെ പോട്ടെ അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ല അന്നോ അന്ന എതേബി ഇല്ല അന്നോ അതെന്താ അത് പഠിച്ചിട്ടില്ല സമാസം അത് വന്നില്ല അതിനെ കുറിച്ച് ചിന്തിക്കുന്നു പ്രാഹ്ണ ശബ്ദത്തിന്റെ പരത്തിൽ വികല്പാണോ പ്രാഹ്ന പലരും എഴുതി കാണാറുണ്ട് പല സ്ഥലത്തും പ്രാഹ്ന കാണാറുണ്ട് അത് വികല്പൊന്നുമല്ലോ അല്ല നത്തും വരണം അവിടെ അതാണ് സൂത്രം അറിയാത്തോണ്ട് എഴുതുന്നു പ്രാഹ്ണ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു ടിട്ടുലവ് ടു വന്നു ഇവിടെ അനാദേശം വന്നിട്ട് അതിന് പൂർവ്വത്തിൽ തുട്ടും വരുന്നു പ്രാഹ്ണയ്ക്ക് എന്ത് വരുന്നു ഏതന്തത്വം നിപാതനം ചെയ്തപ്പോൾ പ്രാഹ്ണേതനം പ്രാഹ്ണത്തിൽ ഭവിച്ചത് പൂർവാന്നത്തിൽ ഭവിച്ചത് പ്രഗ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണ് അതിൽ നിന്ന് ട്യൂ വന്നു അന്ന വന്നു തൊട്ടു വന്നു പ്രഗയ്ക്ക് എന്ത് ചെയ്തു വന്നു പ്രഗേതനം പ്രഭാതത്തിൽ സംഭവിച്ചത് പ്രഗേതനം ഇനി അവ്യേഭ്യ അവ്യങ്ങൾക്ക് ഒരു ഉദാഹരണം കൊടുക്കുകയാണ് എന്താണ് ദോഷ ദോഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം രാത്രി അഭിയമുണ്ട് ദോഷ തത്ര ഭവ ദോഷ ആകാരാന്തമാണ് പ്രദോഷ എന്ന് പറഞ്ഞാൽ ദോഷയുടെ ആദ്യത്തെ ഭാഗം പ്രാഹ്ന പോലെ തന്നെയാണ് ഈ സന്ധ്യാസമയത്തിന് പ്രദോഷ എന്ന് പറയില്ല അത് ഈ പ്രാഹ്ന പ്രദോഷ എന്ന് വരുമ്പോ അത് അഭിയമല്ല ദോഷ വേറെ പ്രദോഷം വേറെ ഇപ്പോ എന്ത് വരുന്നു ദോഷ ട്യൂ ദോഷ ട്യൂ ട്യൂ യുവരണാക്ക അണ തുട്ട് ദോഷാതനം വരുന്നു സ്വാമി നേരത്തെ പറഞ്ഞ നഗാരത്തിന് നത്വം വരുന്ന സൂത്രം അപരാഹ്നത്തിലും വരുമോ അപരാഹ്ന അപരാഹ്ന എന്നാണ് പറയേണ്ടത് അല്ലേ ആരും അങ്ങനെ എഴുതി അങ്ങനെയാണ് വരുന്നത് ഇത് ധാരാളം വരുന്നുണ്ട്. സനാതനം സന അവ്യയം, പുരാതനം പുരാ അവ്യയം, സദാതനം അങ്ങനെ, ഹ്യസ്തനം ശ്വസ്തനം അദ്യതനം അനദ്യതനം അധുനാതനം, അങ്ങനെ ഒത്തിരി ശബ്ദങ്ങൾ. തനപ്രത്യമാണെന്ന് തോന്നും, തനപ്രത്യമല്ല ട്യൂപ്രത്യമാണ്, തുട്ടാകവും ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എല്ലായിടത്തും തത്ര ഭവാർത്ഥത്തിൽ വരും. അധുനാതനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ദിവസങ്ങളിൽ ഇപ്പോ ഉള്ളത്. പുരാതനം എന്ന് വെച്ചാൽ പണ്ട് സംഭവിച്ചു. ഹ്യസ്തനം എന്ന് വെച്ചാൽ ഇന്നലെ. സ്വസ്ഥനം അങ്ങനെ. സപ്തമീ സമർത്ഥാ ജാത ഇത്യർത്ഥേ അനാദയോ ഘാദേശ്ച സ്യുഃ. സപ്തമീ സമർത്ഥാ ജാത ഇത്യർത്ഥേ അനാദയോ ഘാദേശ്ച സ്യുഃ. സ്വർഗ്നേ ജാതഃ സ്രവ്ഗ്നഃ. സ്വർഗ്നേ ജാതഃ ഉസ്സേ ജാതഃ ഔസ്സഃ. ഉസ്സേ ജാതഃ രാഷ്ട്രേ ജാതോ രാഷ്ട്രിയഃ. രാഷ്ട്രേ ജാതഃ അവാരപാരേ ജാതഃ അവാരപാരിണഃ. അവാരപാരേ ജാതഃ അവാരപാരിണഃ. പുംസി ജാതഃ പൗംസ്നഃ. പുംസി ജാതഃ പൗംസ്നഃ. അവിടെ ഇല്ല, ഞാൻ പറഞ്ഞതാണ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ശൈക്ഷികമായ ഒരർത്ഥത്താണ് നിർദ്ദേശിച്ചു. ഒരു പ്രകൃതിയും വന്നു, പ്രത്യേകിച്ച് ഇവിടെ പ്രത്യയത്തെ വിധിച്ചില്ല. ആ പ്രകൃതിക്ക് പ്രത്യേകിച്ച് പ്രത്യയത്തെ വിധിക്കുന്നുമില്ലെങ്കിൽ പ്രാഗ് ദിവ്യതോ അണ്ണു വരും. അല്ല, പ്രകൃതികൾ എവിടെയെങ്കിലും പരാമർശിച്ചിട്ട് പ്രത്യേക പ്രത്യയങ്ങൾ വിധിക്കുന്നുണ്ടെങ്കിൽ അത് വരും. അർത്ഥം ഇതായിരിക്കും. സൃഗ്നേ ജാതഃ ജാതാർത്ഥമാണ്. സപ്തമീ സമർത്ഥാ ജാത ഇത്യർത്ഥ ജാതാർത്ഥത്തിൽ അണാദിപ്രത്യങ്ങൾ വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ജാതത നിർദ്ദേശിച്ചുള്ളൂ. ഇത് ശൈക്ഷികമായുണ്ട്, സൃഗ്ന ശബ്ദത്തിൽ നിന്ന് ജാതാർത്ഥം മാത്രമുള്ള ഏതും വരാം, ശൈക്ഷികമായ ഏതർത്ഥവും വരാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, തത്ര ജാത എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗുന ശബ്ദത്തിൽ നിന്ന് ജാതാർത്ഥത്തിൽ പ്രത്യയം വന്നിട്ട് എന്ത് വരുന്നു, പ്രാഗ്ദിവ്യത അണ്ണു വന്നിട്ട് ആദിവൃത്തി വന്ന് അകാരം ലഭിച്ച് സ്രൗഗ്ന. സ്വർഗ്നം എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ ജനിച്ചവനാണെന്ത് സ്രൗഗ്നൻ. മറ്റൊരു ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രകൃതിയെ നിർദ്ദേശിച്ചില്ല. തത്ര എന്ന് പറഞ്ഞുകൊണ്ട് സപ്തമി എന്തത്തിൽ നിന്ന് വരും. ഒരു പ്രത്യേകത്തെയും നിർദ്ദേശിച്ചില്ല, അതുകൊണ്ട് സാമാന്യമായിട്ട് പ്രാഗ്ദീവ്യതോ അണ്ണ. പക്ഷെ ഉസ്സ ശബ്ദത്തിൽ നിന്ന് ഉസ്സേ ജാത എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏത് സൂത്രം വരുന്നു, ഉസ്സാദിബ്യോ അഞ്ഞു വരും. എന്തുകൊണ്ട് ഉസ്സാദി എന്ന് അഞ്ഞു വിധിച്ചിട്ടുണ്ട്, സാമാന്യ സൂത്രമാണ്. ഏതുപോലെ പ്രാഗ്ദീവ്യതോ അണ്ണു പോലെയുള്ള ഒരു സാമാന്യ സൂത്രമാണ് ഉസ്സാദിബ്യോ. അപ്പോ അഞ്ഞു വന്നിട്ട് എന്തുവരും, ഔത്സഹ. രാഷ്ട്രീയ ജാതോ രാഷ്ട്രീയ. ഇപ്പൊ രാഷ്ട്രീയ ജാത എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് ശൈക്ഷിക പ്രകരണത്തിൽ ഒരു പ്രത്യയത്തെ വിധിച്ചു. സൂത്രം ഏതാണ്, രാഷ്ട്ര അവാര പരാധകൗ. നേരത്തെ ഒന്നാണ് അവാര പാരാദ് വിപരീത വിഗ്രഹീതാച്ചേപി വക്തവ്യം എന്നൊക്കെ വാർത്തകവും ഒന്നാണ്. വിഗ്രഹീതാ വിപരീതാച്ചേതി വക്തവ്യം. ഇപ്പൊ രാഷ്ട്രീയ ജാഥ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്രകൃതിയെ നിർദ്ദേശിച്ചതുകൊണ്ട് ശൈക്ഷികാർത്ഥത്തിൽ ആ പ്രകൃതിയിൽ നിന്ന് വിരിച്ച പ്രത്യം വന്നിട്ട് എന്ത് വരുന്നു? രാഷ്ട്രീയ നേരത്തെ ഒന്നാണ് ജാഥാർത്ഥം. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ പറഞ്ഞു അപാര പാര ജാത അപാര പരീണ ഇത്യാദി. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് പുംസി ജാത. ജാഥാർത്ഥമാണ്, പക്ഷേ പുംസി ശബ്ദത്തിൽ നിന്ന് ഒരു പ്രത്യേക പ്രത്യേകം വിധിച്ച് ഏതുവരെ എന്നാണോ പറഞ്ഞത്? ധാന്യാനാം ഭവനേ ക്ഷേത്രേ ഖഞ്ഞു വരെ. അത് ഇത് കഴിഞ്ഞാണ് വരുന്നത്. ഇതുവരെയുള്ള എല്ലാത്തിനും വേണ്ടി വിധിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്തുവരുന്നു? സ്നഞ്ഞ് വന്നിട്ട് എന്താ വരും? പൗസ്നഹ സ്ത്രീശുഭവ സ്ത്രൈണഹ. അതെല്ലാം സൂത്രം അനുസരിച്ച് വരും. ഇപ്പൊ മുമ്പ് വിധിച്ചിട്ടുള്ള ബഹിർഭവ എന്തുവരും? ബഹിർഭവ ബഹിഷ്ടിലോവോ എഞ്ഞിച്ച ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എഞ്ഞും വന്നിട്ട് ലോവും വന്നിട്ട് എന്തോരും ആദിവൃദ്ധി വന്ന് ബാക്കി. ഗവിഭവ എന്തോരും? ഗവ്യം എന്തോരും? ഗോരാജാതി പ്രസംഗേ യത്ത് ഗവ്യം. അങ്ങനെ അതിൽ ഒന്ന് മാത്രം ശ്രദ്ധിക്കുന്നത് എന്താണ്? ചാതുരർത്ഥികം അപത്യാദി ചാതുരർത്ഥിക അന്താതന്യം ആ പ്രത്യങ്ങൾ വരാൻ പാടില്ല. എന്തുകൊണ്ടാകുന്നു? ശേഷികം അല്ല അല്ല അപത്യത്തിൽ തുടങ്ങി ചാതുരർത്ഥികം വരെ ഉള്ളതൊന്നും വരാൻ പാടില്ല. പക്ഷെ പ്രാഗ്ദിവേദ എണ്ണം എന്തുകൊണ്ട് വന്നു? അത് സാമാന്യമാണ്. അതിന്റെ അധികാരം ഏതുവരെ? തേനദീവേദി ചെയ്ത് ഗനദി ചെയ്ത് ജിതം വരെയുണ്ട്. അതിനിയും പോകുന്നുണ്ട് മുമ്പോട്ട്. അതുകൊണ്ടാണ് വന്നത്. അതിന് അധികാരമുണ്ട്. തേന നിർവൃത്തം എന്നുള്ള അർത്ഥത്തിൽ വരത്തില്ല. എന്തുകൊണ്ട്? ചാതുരാർത്ഥികമായതുകൊണ്ട്. അങ്ങനെ ഗർഗാദിഭ്യഞ്ഞ് വരത്തില്ല. എന്തുകൊണ്ട്? ഗർഗേഭവം ഗർഗാദിഭ്യഞ്ഞ് വരത്തില്ല. എന്തുകൊണ്ട്? അപത്യാർത്ഥത്തിൽ വിധിച്ചാണ്. അതാണ് പറഞ്ഞ അപത്യാദി ചാതുരാർത്ഥിയാന്താത് അന്യോ ശേഷ. അപ്പൊ അതിനിടയ്ക്ക് വിധിച്ചിട്ടുള്ള പ്രത്യയങ്ങളും വരത്തില്ല, ആ അർത്ഥത്തിനും വരത്തില്ല. പിന്നെയോ? പിന്നീടുള്ള പിന്നീട് ശേഷിക അധികാരത്തിൽ വന്നിട്ടുള്ള അതും സാമാന്യ സൂത്രങ്ങളിൽ നിന്നും. സാമാന്യ സൂത്രം എന്ന് പറയുമ്പോൾ അതിന്റെ അധികാരം വളരെ വലുതായ സൂത്രങ്ങൾ നിന്നും ഈ അർത്ഥത്തിൽ പ്രത്യേകങ്ങൾ വരാം. അതുകൊണ്ട് ഈ ഇടയ്ക്ക് വരുന്ന ഇവിടെ വിഗ്രഹിക്കുകയാണ്. എന്താണ് ജാതയല്ലേ? മധ്യേ ജാത എന്തുവരും? മധ്യാത്മാവ് വരും. കാലേ ഭവ കാലാഠൻ ഇതെല്ലാം പറയുന്നതുകൊണ്ട് ഇതെല്ലാം ശേഷികമായതുകൊണ്ട് അതങ്ങനെ പ്രത്യേകം പറയുന്നത് ശേഷാധികാരത്തിന് മുമ്പും അർത്ഥങ്ങൾ നിർദ്ദേശിച്ചു. അല്ലേ മുമ്പേ അർത്ഥത്തെ നിർദ്ദേശിച്ചു. തത്രഭവ തുടങ്ങിയ അർത്ഥങ്ങൾ നിർദ്ദേശിച്ചു. ആ അർത്ഥങ്ങളും ഇവിടെ വരാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞ സൂത്രം പറഞ്ഞ് ഉപയോഗിച്ച് സിദ്ധിക്കുന്ന ഈ സൂത്രം ഉപയോഗിച്ച് സിദ്ധിക്കുന്ന ശബ്ദങ്ങളെല്ലാം മറ്റു സൂത്രങ്ങൾ ഉപയോഗിച്ച് സിദ്ധിക്കുന്നതാണോ എന്ന് വെച്ചാൽ? ഇപ്പൊ രാഷ്ട്രീയ എന്നുള്ളത് രാഷ്ട്ര പാരാപാര ദത്തുള്ളതിൽ വന്നല്ലോ. അപ്പൊ അങ്ങനെ ഇതിലെല്ലാം അങ്ങനെ വരുമോ? ഈ സൂത്രത്തിലൂടെ പുതിയതായിട്ടൊരു ശബ്ദം സിദ്ധിക്കില്ലേ? പുതുതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂത്രം എന്താണോ ഇത് അർത്ഥത്തെ നിർദ്ദേശിക്കുന്നു, വിധിയുമാണ്. അപ്പോൾ വിധി എന്ന് പറയുമ്പോൾ എന്താണ്? സാമാന്യ പ്രത്യയങ്ങളെ വിധിക്കുന്നു, അണ്ണ് തുടങ്ങി. ഇപ്പോൾ രാഷ്ട്രശബ്ദത്തിൽ നിന്ന് രാഷ്ട്രീയ എന്നൊരു ശബ്ദം വന്നു, കണ്ടു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ശേഷികമായതുകൊണ്ട് തത്ര ജാത എന്ന് പറയുന്നൊരു അർത്ഥം കൂടെ അതിന് വരും. വേറെ ഏതൊക്കെ അർത്ഥം ഉണ്ടോ അതുകൂടാതെ. ഇനി രാഷ്ട്രശബ്ദത്തിൽ നിന്ന് എവിടെയെങ്കിലും പ്രത്യേകിച്ചൊരു പ്രത്യയം വിധിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരർത്ഥം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ സ്വാർത്ഥത്തിൽ കാവിരിക്കുന്നു, വരാം, കുഴപ്പമൊന്നുമില്ല. രാഷ്ട്രീയ എന്നൊരു ശബ്ദമേ വരാവുന്നില്ല. പക്ഷേ ശൈക്ഷിക അർത്ഥത്തിൽ രാഷ്ട്രശബ്ദത്തിൽ നിന്ന് രാഷ്ട്രീയ എന്ന് പറയുന്ന ഒരു രൂപയെ ശ്രദ്ധിക്കും. ആ ശൈക്ഷിക അർത്ഥങ്ങൾ പലതുണ്ട്. ഇപ്പൊ രാഷ്ട്രശബ്ദത്തിൽ നിന്ന് വേറെ രൂപം ശൈക്ഷിക അർത്ഥത്തിൽ വരത്തില്ല. പിന്നെ ഏതർത്ഥത്തിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞു, ആ അർത്ഥത്തിൽ രാഷ്ട്രീയ ശബ്ദം വരാനും പാടില്ല. ഏതർത്ഥങ്ങൾ? അപത്യാദിചാതുരത്തിലുള്ള അർത്ഥങ്ങളിൽ നിന്നും വരാൻ പാടില്ല. ഇത്രയും മനസ്സിലാക്കുക. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം.